മതസാതത്യഗമനേ തസ്യ രൂപാണി ഭവന്തി അതതി ലട്ടി ലോട്ടി ലങ് വിധിനിങ് ശരിലിംഗി കൊള്ളാം, എല്ലാവരും പറഞ്ഞിരിക്കുന്നു. പക്ഷെ ഇനി പറയുമ്പോൾ പുസ്തകം മടക്കി വെച്ചിട്ട് പറഞ്ഞാൽ മതി. എപ്പോഴാണ് അറിയേണ്ടത്? പറയുമല്ലേ. ലുങ്ങാണ് അടുത്ത് നമ്മൾ പറയുന്നത്. ലുങ്ങിലൂടെ വരുന്ന സൂത്രങ്ങളൊക്കെ ഇനിയും ആവർത്തിച്ച് വരുന്നതാണ്. അതുകൊണ്ട് ആ സൂത്രങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു അറിഞ്ഞിരിക്കുന്നു. പ്രദോഷേകവനാണ് കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചത്. അതദ്ധാതോഹു ലുങ്ങിക്കൃതെ കേന സൂത്രേണ ലുങ്ങിത്തിനേന ലുങ്ങിക്കൃതെ അത് ലുങ് ഇത്യത്ര ലകാരസ്യ സ്ഥാനെ തീ ഇത്യ ആദേശീകൃതെ ലു തീ ഇത്യത്ര ചിലുങ്ങി ചിലേ സിച്ച് ഇതി സിച്ചിക്കൃതെ അനുബന്ധലോപേ ലു ഇത്യത്ര സീത്യസ്യ അർദ്ധദാതുകം ശേഷ അർദ്ധാസിട്ട് വരാതെയ്തി കൃതികൃതെ അതി സ് തി ഇത്യത്ര ഇതസ്യ ഇത്യകാരലോപേ ത് ഇത്യസ്യ അതി ത് ഇത്യസ്യ ത്രി ത് ഇത്യസ്യ അവൃക്തത്വ അസ്തി സിചോ അപൃക്തേ ഇത്യനേന സൂത്രേണ ത് ഇത്യസ്യ ഈടാഗമ ഭവതി അതി സ് അസ്തി സിചോ അപൃക്തേ ഇത്യസ്യ വിദ്യമാന സിചോ അസ്തേസ്യ പരസ്യ അപൃക്തസ്യ ഹല ഈടാഗമ ഇത്യർത്ഥഃ ഭവതി. അത്ര അസ്തി ശബ്ദഃ സൂത്രേ വിഭക്തി പ്രതിരൂപകം അന്വയം. തസ്യ അസ്തി ശബ്ദസ്യ അവ്യയസ്യ സിചസ് ഇത്യനേന കർമ്മധാരയ സമാസേ കൃതേ അസ്തി സിച തസ്യ പഞ്ചമി അസ്തി സിചോ അസ്തി സിജോ അവർത്തേത്ര പഞ്ചമ്യ സൗത്രത്വ ലുക് സിച്ച അസിച്ച സിച്ചസ്ഥിതി സമാഹാരദ്വന്ദേ കൃതേ സിച്ചിത്യത്ര ചകാരസ്യ ബസഞ്ജകത്വാ കുത്വാഭാവേ സിജസ് ഇത്യസ്യ സമാഹാരദ്വന്ദസ്യ അസ്ഥി ഇത്യവ്യേന സഹ കർമ്മധാരയെ കൃതേ അസ്ഥി സിച്ചസ് ഇത്യതഃ പഞ്ചമി വിഭക്തേഃ ലുക് കൃതേ അസ്ഥി സിച്ചഃ അപൃക്തേ ഇതി സപ്തമീ ഭവതി ഉഭയനിർദ്ദേശേ പഞ്ചമേ നിർദ്ദേശോ ബലിയാൻ ഇത്തനേന പഞ്ചമേ നിർദ്ദേശസ്യ ബലിയസ്ത്വാ തസ്മാദ് ഇത്യുത്തരസേതനേന വിദ്യമാന സിചോ അസ്തേശ്ച പരസ്യ അപക്തസ്യ ഹലഹ ഈടാഗമഃ സ്യാത് ഇതി അർത്ഥഃ സിദ്ധ്യതി. ഏവം മാതിസ് ഈ ത് യദ്ര ഇട ഈട്ടി ഇത്യനേന സിചഃ ലോപേ കൃതേ അസ്തി ഈത്യത്ര സവർണദീർഘേ കൃതേ അതീതി ഭവതി. അത്ര സിച് ലോപസ്യ അസിദ്ധത്വേ അപി പൂർവത്ര സിദ്ധമിത്യനേന അസിദ്ധത്വേ അപി സിച് ലോപഃ ഏകാദേശേ സിദ്ധോ വാചൈത്യനേന വാർത്തികേന സവർണലോപസ്യ സിജ്ജലോപസ്യ അകസവർണേ ദീർഘയീതി സൂത്രം പ്രതി സിദ്ധത്വാദ് അകസവർണേ ദീർഘയിത്യനേന ദീർഘേ കൃതേ അതീതി ഭവതി. തസ്യ ലുങ് ലങ് ലുങ് ഷഡ്ധാത് ഇതി സൂത്രം ബാധ്യ ബാധിത്വാ ഇവിടെ ഈ പ്രക്രിയകള് ശരിക്കും മനസ്സിലാക്കിയ ഒരു ധാതു കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഗുണം മനസ്സിലാക്കി മനസ്സുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പ്രക്രിയയിലൂടെ രൂപങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റും. രൂപം കാണാതെ പഠിക്കേണ്ട ആവശ്യം വരത്തില്ല. കുറച്ച് വേഗത്തിൽ തന്നെ മനസ്സിൽ പ്രക്രിയയിലൂടെ രൂപം ശ്രദ്ധിച്ച് പറയാൻ പറ്റും സിദ്ധരൂപങ്ങൾ. ഗണത്തിന് ഓരോടത്തും വികരണത്തിന് വ്യത്യാസം രൂപങ്ങൾക്ക് വ്യത്യാസം വരും. ഗുണം അറിഞ്ഞിരിക്കണം. ഇവിടെ ഇപ്പൊ ശപ്പ് വന്നില്ലേ, അടുത്തിടക്ക് വരും, സ്നാ വരും, ശ്ലോ വരും, അങ്ങനെയൊക്കെ വരുന്നതനുസരിച്ച് രൂപവ്യത്യാസം വരും. ഒരേ ധാതുവിലിരുന്ന് പല പല രൂപങ്ങൾ ധാതുക്കൾ ഒരു ധാതുവിനെ പലയിടത്തും വരും, അങ്ങനെയും വരും. വ്യത്യരൂപം വിധരജ്ഞാനെ വിന്ദേ വിധ വിചാരണെ വിദ്യതേ വിധ സത്തായം വിദ്യലാഭേജ വിന്ദതി. ഒരേ വിധ ധാതുവിനെ നാല് സ്ഥലത്ത് വരുന്നത് കൂടാതെ ഒരു അഞ്ചാമത്തെ സ്ഥലത്ത് ചുരാദിയിൽ വന്ന് നിജന്തവും വരുന്നു. അപ്പം പറഞ്ഞ വിദ്യുതാവ് അഞ്ചിടത്ത് വരും, അഞ്ച് രൂപങ്ങളാവും, അങ്ങനെയും ചിലയിടത്ത് വരും. ഓരോ വികരണത്തിലും വരുമ്പം രൂപവ്യത്യാസം. വേത്തി എന്ന് ഒരിടത്ത് വരുന്നു, വേത്തിരൂപം വിധേർ ജ്ഞാനേ, ജ്ഞാനം എന്നർത്ഥം. വിന്ദേർ വിധ വിചാരണേ വിചാര അർത്ഥത്തിൽ വിന്ദ വിന്ദതേ എന്ന് പറയുന്നു. വിദ്യതേ വിധ സത്തായം സത്താർത്ഥത്തിൽ വിദ്യതേ എന്ന് വരുന്നു. വിന്ദതി വിദ്യല്ലാഭേജ വിന്ദതി ലാഭം നേടുക, അങ്ങനെ ഒക്കെ വരുന്നു. പിന്നെ പരസ്യമേ പഠിച്ചോളൂ. ഇനി ഇന്ന് ഇനി ഇതുപോലെ ഒരു തച്ചിനുള്ള പണി വേറെ കിടപ്പുണ്ട്. ഏതാണ് ആത്മനേപതി, അവിടെയും കുറച്ച് പണിയുണ്ട്. ഭൂധാതു കഴിഞ്ഞിട്ട് അടുത്ത് വരുന്നത് ഏത് ധാതുവാണോ ധാതുപാഠം അനുസരിച്ച്, എന്നുവെച്ചാൽ പരസ്മീതം കഴിഞ്ഞ് ഉടൻ വരുന്നത് ആത്മനിർഭവതി ഭൗത ഭവന്തി വ്യത്യാസമുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കുറെ ധാതുക്കൾ കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത്. അത് സാധാത്വികം. പിന്നെ പരസ്യമെന്ന ധാതു തുടങ്ങുന്നതാണ് ഇവിടെ. പിന്നെ കുറച്ച് പരസ്യമെന്ന് കഴിഞ്ഞ് വീണ്ടും ആത്മീയത, വീണ്ടും പരസ്യം, അങ്ങനെ ഓരോരോ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് അടുത്ത അദാദി ഗുണം വരുന്നത്. അത പ്രഭു ശപ്പ്, ശപ്പിനവിടെ ലുക്ക് വരും. ഇവിടെ എങ്ങനെ വരുന്നു? അത്തത്തി. അവിടെ എങ്ങനെ വരും? അത്തി. അത് വരുമ്പോൾ അത്തി എന്ന് വരുന്നുണ്ട്. ശപ്പിന് ലുക്ക് വന്നുകൊണ്ടാണ് അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരും. അല്ല, അവിടെ വരുന്നത് അത്, ഇവിടെ വരുന്നത് അത്. വ്യത്യാസമുണ്ട്. ഇവിടെ പ്രക്രിയ നല്ലോണം ഉറപ്പിച്ചതും പോട്ട് പോകും. ഞാൻ പറഞ്ഞു ദിവസം വായിച്ചു നോക്കിയോ? അത് വായിച്ചു പോകും. വ്യാഖ്യാനങ്ങളൊക്കെ വായിച്ചു നോക്കണം. ഇത് കുറച്ച് പരിശ്രമിച്ചാലേ ഇതുകൊണ്ട് പ്രയോജനമുള്ളൂ, അല്ലെങ്കിൽ ഇതുകൊണ്ട് പ്രയോജനമില്ലാതെ. അടുത്തെന്ത് വരുന്നു? അത് ലുങ്ങി. അത് തസ് ഇത് സ്ഥിതേ തസ് ഇത്യസ്യ സ്ഥാനേ തസ് തസ്തമിമാം ർദ്ധാതുവിശേഷത്തിനർദ്ധാസഞ്ജായാതികൃതേ അത് പരസ്യ സകാരസ്യ ആദേശപ്രത്യയത്തിനേന ശക്തീകൃതേ ആതിഷ് താമിത്യത്ര ഷ്ടുനാഷ്ടുവിത്തിനേന തകാരസ്യ ഷ്ടുത്വേ ടകാരേ കൃതേ അതിഷ്ഠാം ഇത്യത്ര ലുംഗ്ലങ് ലുംഷു അടുതാതഃ ഇതി ബാധിത്വ ആടജാതീനാവിധി ആടികൃതേ ആടശ്ശേതി വൃദ്ധേ ആതിഷ്ഠാം ഇനി ഭവതി അനന്തരം ഭവതി അത് ജി അത്ര ചില ലിംഗി ചിലേശി അർദ്ധാദശേഷം അർദ്ധാദശിട്ട് വരാതെ ആതിസ് തദേശപ്രത്യേകി ഷത്വം അനന്തരം ഭവതി സിജ് അഭ്യസ്ത വിധിഭ്യസ്ത സിജോ അഭ്യസ്താത് വിദേശ പരസ്യ ഈ സംബന്ധിനോ ജേർജൂസ് ജേ ഹേ ജ്യുസ് ആദേശ പൂർവമപ്പി അധീത കുത്രജുസ് തത് കസ്മിൻ സ്ഥലെ ലിംഗി ഭവേത് ഭവേതാം ഭവേയുഹു തത്ര ലിംഗി അപി വിധിലിംഗി എവന്ന ത്വാശീർലിംഗി കസ്മാത് തസ്യ സൂത്രസ്യ പ്രവൃത്തിഹി ആശീർലിംഗി ന ഭവതി കുതഃ എല്ലാവരും മൗനവ്രതത്തിലാണെന്ന് വ്യാസുഡ് വന്നിട്ടാണ് വരുന്നത്. തസ്യ വൃത്തവും കിമുക്തം ആശ്രലിംഗി ഭൂയാത് ഭൂയാസു അത്രാവി ജർജുസ്യവ ഭവതി അത്ര വിചർജുസേവ് ഭവതി തർക്ക സംശയ രൂപം ദൃഷ്ട ആ നിയമ വക്തവ്യ അത്ര ശിച അഭ്യസ്ത വിതേശ്ച പരസ്യ ഈ സംബന്ധനോ ഉദാഹരണം അത്ര നാസ്തി ഏവം വിദ് വിദിത്യസ്യാപി ഉദാഹരണം നാസ്തി തദഗ്രേ വക്ഷ്യതി അത്ര സിച്ച് ഇത്യസ്യ ഉദാഹരണം ഭവതി സിച്ച പരസ്യ ഈ സംബന്ധിനോ ജേർ ജ്യൂസ് സിച്ച് അഭ്യസ്തം വിദ് മൂന്നിൻ്റെയും പരത്തിലിരിക്കുന്ന ഇത്തിൻ്റെ ജീക്ക് ജ്യൂസ് വരും. അപ്പൊ സിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കാം ഇത് ലുങ്ങിലെ കാര്യമാണോ, വേറെ അടുത്ത് സിച്ച് വരുന്നില്ലല്ലോ. അഭ്യസ്തം വിദിന് ഇനി ഉദാഹരണം വരും. നിസ്സംബന്ധനോ ഇവിടെ എന്ത് വരുന്നു? ആതിസ് പരത്തിലെന്തോന്ന് ജ്യൂസ് ഉസ് ആതിസുസ് സകാരത്യ പൃഥ്വിശ്രീ ആതിസു ആടജാതി ആടസവൃദ്ധോ ആതിഷു മധ്യവർഷേകവനെ അത് സിപ്പ് ഇത്യത്ര ചിലലിംഗി ചിലേസി ആർദ്രാദശേഷ ആർദ്രാദശിട്ടു വരാത്തേ ആദേശപ്രത്യോതി ഷത്വേ ആടജാതീനാം ആടികൃതേ ആടസവൃദ്ധോ സകാര അല്ല ഷത്വ അത്ര ആതിസ് ൃത്വേ അത്രാപി പ്രഥമ ഏകവനവദേവ സകാരസ്യ അസ്തിശിച്ചോ അപ്രക്തേത്യനേന സിച്ച സകാരസ്യ ലോപഹ അന്തിമ സകാരസ്യ ദ്വിത്വ വിസർഗഹ അതഹ ആതീഹി ഇതി ഭവതി ഏവം അത് ഇത്യസ്യ സ്ഥാനേ തം ആദേശം ചിലനുങ്ങി ചിലേശിച്ച് ആർദാശേഷ ആർദാശിട്ട് വരാതെ മാതീസ് സകാരസ്യത്വേ ഷ്ടുത്വേ ആതിഷ്ഠം ആടജാതീനാം ആടികൃതേ വൃതോ ആതിഷ്ഠം ഇവം അത് ധ ഇത്യത്ര തസ്യമിമാം തം തം തമഹ ഇതി ത ആദേശേ കൃതേ ചിലിനി ചിലേശിച്ച് അർദ്ധാശേഷ അർദ്ധാശിട്ട് വലാദേഹേ ആതിസ്വേഷ്ടുത്യേ ആടജാതീനാമിതി ആടികൃതേ വൃദ്ധൗ ആതിഷ്ഠ പൂർവദേവ വിശേഷ സൂത്രം നാസ്തി. ഉത്തമക്ഷേകവനെ അത് മിപ്പ് ധസ്ധമിപാം താം തം തമൈതി അമ്മാദേശ കൃതേ ആത്ത് അം ചിലിലങ്ങി ചിലകേസിച്ച് ആർദ്ധാതു ശേഷ ആർദ്ധാതു വലാതെ ആതിസ് സകാരത്തെ ഷത്വേ ആതിഷ് അം ആടജാതീനാം ആടസവധു ആതിഷം ഇനി ഭൂതി അനന്തരം അത് ബസ് നിത്യങ്കിത സകാരലോക അത്ത് വ ചിലിനങ്ങി ചിലകേസിച്ച് ഇട്ട് ഷത്വേ ആടജാതീനാം ആടസവൃദ്ധ ആദിഷ് വം അത് മസ് ഇത്രാവി സിച്ചി ഈട്ടി ആതീസ് ഷത്വേ ആതിഷ് വ നിത്യങ്കിത സകാരലോപേ ആടജാതീനാം ആടസ് ആദിഷ്മ ഏവം ലുങ് ലുങ്ഹ രൂപാണി ഭവന്തി ആതീത് അതിഷ്ഠാം ആദിഷു ആദിഹി ആദിഷ്ഠം ആദിഷ്ഠ ആദിഷം ആദിഷ്വ ആദിഷ്മ അനന്തരം ലൃങ് കേന സൂത്രേണ ഭവതി ലൃങ് നിമിത്തേ ലൃങ് ക്രിയാധിപത്തോ ഇത്യനേന ലൃങ് കൃതേ അനുബന്ധലോമേ അത് ല ഇത്യത്ര തിപ് കൃതേ അത് തി ഇത്യത്ര സ്യതാസി ലുട്ടോ തിന്നേന സ്യ ആദിശ കൃതേ അർദ്ധാതു ശേഷ അർദ്ധാതുസ്യ ഇട്ടുപരാതി ആദേശപ്പെടുത്തിയോ ഇതി ഷത്വം ആതിഷ്യ തി തി ഇത്യത്ര ഇകാരസ്യ ഇതസ്യ ഇതിനേന ലോകൈകൃതേ ആതിഷ്യ ആടജാതീനാം ആളിവൃദ്ധവും ആതിഷ്യ ഇത്ര സർവത്ര നീതി ഇതസ്യ ഇതി സൂത്രപ്രവൃത്തി ഭവതി ഏവം നിത്യംഗിത സൂത്രദ്വയമപി സർവത്ര പ്രവർത്തതി ഏവം അത് തസ്തിത്യത്ര തസ് ധസ് ധമിപാം തം തം തമഹ ഇതി താമി ആദേശേ കൃതേ ശ്യതാസി റല്ലടോ അത് സ്യ താം ആർദ്ധാതു ശേഷ ആർദ്ധാതു സീട്ടു വരാദേഹേ അത് ഈസ്യ അത് ഈസ്യ താം ഈസ്യ ഇത്യത്ര ആദേശപ്രത്യയോ ദേശത്വേ ആതിഷ്യ താം ഇത്യത്ര ആടജാതീനായി ആടികൃതേ ആതിഷ്യ താം പുതിയ സൂത്രങ്ങൾ വരാത്തോണ്ടാണ് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകുന്നു. ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ചോദിക്കാം. അത് ജി ശ്വതാസിട്ടില്ലടോഹോ അർദ്ധാതു ശേഷ അർദ്ധാതുസിട്ട് പറയാതെ ആദിശപ്രതിഷത്വേച്ച ആതിഷ്യ ജി തേത്ര ജോന്ത അതിഷ്യ അന്തി ചേത്ര അതിഷ്യ അന്തത്ര ഇതോപ സംയോഗ അന്തസ്ലോപ അതിഷ്യ അന്യത്ര അതോ ഗുണെ അതിഷ്യൻ ആടജാതീനാം വൃദ്ധ ആതിഷ്യൻ ഏതവി പൂർവദേവ അത് സിപ് ഇത്യത്രവി അനുബന്ധലോപേ ഇതശ്ചൈത്യകാരലോപേ അത് ഈ ശതാസിർ ലുട്ടോ സ്യ ആദേശേ അർദാതുശേഷ ഇതി അർദാസന്യായ ഏതാണ് സൂത്രാണി സർവത്ര ഭവന്തി സെത്താസിട്ടുള്ളോ ആദിശപ്രത്യയോ ആർദാസിട്ട് വലാതെ ആദിശപ്രത്യയോ ഇതി അതിശ്യ ആടജാതി ആടസവൃതോ ആദിശ്യ തം ആതിശ്യ സർവത്ര ആതിശ്യ ഇതി സിദ്ധ്യതി ആതിശ്യ ആദിശ്യ മധ്യവശുഭവന് തസ്തമിവാം തം തം തമഹ ആദിശ്യ ഏതാണ് ചില്ലുങ്ങി ചിലേ സിച്ച് അതാണ് സിച്ച് ഇവിടെ സിച്ച് വരുന്നുണ്ട് ഇത് ഡ്രപ്റ്റാണ് ഇവിടെ വരുന്നത് സ്യായാണ് വേറെ സിച്ച് വേറെ രണ്ടിടത്തും സകാരമുണ്ട് എന്നുള്ളതാണ് അത് കടലും കടലാടിയും പോലെയുള്ള ബന്ധമാണ് അധികവഞ്ഞ് ബന്ധമൊന്നുമില്ല സിച്ചെന്ന് പറയുന്നിടത്തും ഒരു സകാരമുണ്ട് സിയാന്ന് പറയുന്നിടത്തും സകാരം സകാരം കാണുന്നിടത്താം എല്ലാം അസ്ഥിസിച്ചോ അപ്രത്യം വന്നാൽ പിന്നെ സകാരം പാണിനിക്ക് കാണത്തില്ല പാണിനിയുടെ എല്ലാ സകാരവും ലോപിച്ചു അതുകൊണ്ട് ഇവിടെ എവിടെ വരത്തുള്ളൂ സിച്ചിന്റെ സകാരത്തിനെ എടുക്കാം ഉത്തമശേഖവനെ അപ്പി ആദിശ്യ ഇതി ഭവതി മിപ്പിത്യസ്യ തദ്ധസ്ധമിപാം താം തം തമഹ ഇതി അമാദേശകൃതി ആദിശ്യ അം ഇത്യത്ര അതോ ഗുണ ആദിശ്യ അം അമിപൂർവ ആദിശ്യം ആദിശ്യ വസിത്യത്ര നിത്യങ്കിത ഇതി സകാരലോപേ ആദിശ്യ വാ ഇത്യത്ര സൂത്രം അതോ ദീർഘവേഞ്ഞ് ആദിശ്യ ആദിശ്യ മസിത്യത്ര അഭി സകാരലോപേ കൃതേ അതോ ദീർഘവേഞ്ഞ് ആദിശ്യാമ എല്ലാ സൂത്രവും മനസ്സിലിരിക്കണം എന്നാലേ ഇനി മുമ്പോട്ട് പോകത്തുള്ളൂ കാരണം ഇനി ഇപ്പോ ഓർഡിനറിയാണ് ഇനി ഫാസ്റ്റാവും അത് കഴിഞ്ഞ് ഫാസ്റ്റ് പാസഞ്ചർ സൂപ്പർ ഫാസ്റ്റാവും ഫാസ്റ്റ് കഴിഞ്ഞ് സൂപ്പർ ഫാസ്റ്റ് അപ്പോ കരുതിയിരിക്കണം പിന്നീട് അവസാനം എന്നെ കുറ്റം പറയുന്നു ഞാൻ ഉത്തരവാദിയാകത്തില്ല ഇനി സ്പീഡ് കുറയ്ക്കാൻ പറ്റില്ല അതാണ് ഇതിൻ്റെ സ്വഭാവം പിന്നെ പുതിയ സൂത്രങ്ങളില്ല പിന്നെ നമ്മൾ പഴയ സൂത്രങ്ങൾ ഓർമ്മിച്ച് ഓർമ്മിച്ച് പ്രക്രിയ ചെയ്തു പോയാൽ മതി പിന്നെ മുമ്പോട്ടിനൊന്നും പ്രക്രിയയില്ല കേവല രൂപങ്ങൾ മാത്രം പറഞ്ഞുള്ളൂ ബോധിബോധോ ബോന്തി ബോധിച്ചു ബോധോ ബോധ അതിൻ്റെ ആവശ്യമുള്ളൂ പ്രക്രിയ കൂടി പറയേണ്ട ആവശ്യമില്ല മനസ്സിലായല്ലേ ഇത് മനസ്സിലായെങ്കിൽ വേറൊരു ധാതു പറയാം, ഇവിടെ കൊടുത്തിട്ടില്ല, ഇതുപോലെ ഒരു ധാതു. അവരക്ഷണേ ലട്ടിലെങ്ങനെ വരും? അവതി അവധ അവന്തി അവസി അവധ അവധ അവാമി എന്നിടത്തെ സൂത്രം വന്നു അവാമി ലട്ടിൽ വരുമ്പോഴോ അവിടെ നിന്ന് നോക്കണ്ട, അവിടെ ഇല്ല, അതുകൊണ്ട് അതില്ലാത്ത രൂപം പറഞ്ഞു. അതിൽ നിന്ന് എന്തായാലും കണ്ടുപിടിക്കത്തില്ല. ആവ എങ്ങനെ? അവ അവ അവ നല്ല അമാഹ നല്ല അവ നല്ല ലടിദ്ധാതുവർ അനഭ്യാസ ദ്വിത്വീകൃതേ അവ അവ അലാദിശേഷ അവ ആവൈത്യത്ര സവർണദീർഘേ ആവ ആവ അതാ സർവത്ര ആവൈതി ഭവതി. നിടിദ്ധാതുരനഭ്യാസേദ്യത്വ അലാദിശേഷേരി ശേഷേ അതോ സുവർണ ദീർഘ ദീർഘകൃതി ആവ അനന്തരം ആവ അധുസ്ഥിത്യത്ര അവധു ആവ ഉസ്ഥിത്യത്ര ആവ ധന്യത്യത്ര ആവ ധൽ നലതുസു ധൽ അതുസ നലുപമാഹ ആവ ധന്യത്യത്ര ആവിധ അർദ്ധാസിട്ട് ഫലാദിഹി ആവിധ ആവ അതുസ് ആവ് ആണ് ആവ അതുസ് ആവതു ആവ് ആവ ആവ് നല്ല ആവ ആവ് സൂത്രേണ അർദ്ധസഞ്ജ്ഞാഭവതി അർദ്ധാസിട്ട് വരാതെ ആവിവ ആവാവതുഹു ആവ ലുട്ട് ദമ്പതി ആവ് എട്ട് താസ് ലുടപ്രഥമസ്യ ദാരുരസഹ രിജ ഡിത്തു സാമർത്ഥ്യ തപസ്യാവി ടേർലോപഹ താസസ്യോ ലോപഹ ഇതാനി വിശേഷസൂത്രാണി ഭവന്തി അവിത അവിത അവിതാരോ അവിതാരഹ അവിത സി ഉദാസ്തഃ അവിതാസ്തഃ അവിതാസി ഉദാസ്തഃ ലട്ടി അവിഷ്യതി അവിഷ്യതഃ അവിഷ്യന്തി അവിഷ്യതഃ അവിഷ്യാമി അവിഷ്യാമി അവിഷ്യാമഃ അവിഷ്യാമഃ ലുട്ടോ അർദ്ധാദിശേഷ അർദ്ധാസിട്ടുവരാതെ ആദേശ പ്രത്യോ ഷത്വീകൃതേ അവിഷ്യതി സർവത്ര ഭവതി അനന്തരം അവിഷ്യ തിപ്പ് അവിഷ്യതി അവിഷ്യ തസ് അവിഷ്യത അവിഷ്യ ജി അവിഷ്യന്തി തത്ര കിം സൂത്രം ഭവതി ജോന്തഃ അവിഷ്യ സി അവിഷ്യസി അവിഷ്യതഃ അവിഷ്യ അവിഷ്യ ഇത്യത്ര കിം ഭവതി അവിഷ്യാമി അവിഷ്യ അവിഷ്യ ലോട്ടി അമ്പത്തു തീത്യസ്യ കിം ഭവതി ഏരു അമ്പത്തു വികൽപ്പേന കിം ഭവതി സൂത്രം തുഹ്യോ താതം ആശിഷ്യ നിദ്രസ്യം അവതാത് അവ തസ് ഇത്യത്ര കിം ഭവതി ലോഡോ ലംഗ്വത് ദമീപം താം തം താമഹ അവ താം അവ ജി ഇത്യത്രാപി കിം ഭവതി ജേർ ജോ അന്തഃ ഏരു അവ അന്തു ഇത്യത്ര അതോ അവന്തു അവ സിപ് ഇത്യത്ര കിം സൂത്രം ഭവതി സേർഹ്യപിച്ച അനന്തരം അതോ ഹേ ലുക് അവ വികൽപ്പേന ഭവതി അവതാത് ഇതി ഏവം അവതം അവത അവമിപ് ഇത്യത്ര കിം സൂത്രം ഭവതി മേർണി മേർണി കൃതേ അനന്തരം പ്രവർത്തതേ ആടുത്തമസ്യ പിച്ച ആടികതേ അവ ആ ഇത്യത്ര കിം ഭവതി സവർണേ ദീർഘ അവാനി അവ ഉവാസ് ഇത്യത്ര കിം ഭവതി ഇത്യങ്കിതേ സകാർ ലോപഃ അനന്തരം ആടുത്തമസ്യ പിച്ച അവ ആ ഇത്യത്ര ലങ്ങി അവ തീയത്ര ഇതശ്ചേ ആവാത് ഇത്യത്ര ആടജാതീനാം അവ അട അജാതി ഭവതി അതഃ ആടജാതീനായി ഇത്യനേന ആവി ആടികൃതേ ആടച്ച വൃതു ആബ കിം ഭവതി കിം ഭവതി ആവത് ഏവം അവ തസ്യത്ര തസ്യസ്തൈവാം തം തം തമഃ ഇതി തമോദേശേ കൃതേ ആവ അവ താം ഇത്യത്ര ആടജാതീനാം അനന്തരം സർവത്ര ആവ ഇതി ഭവതി ആവ സി ഇതസ്യകാർ ലുവ സകാരസ്യ ഋത്വിസർഗി ആവഹ ആവ അനന്തരം തം ആവതം ആവ ത ആവത ആവമിപ്പ് ആവ അം ആവമിത്യത്ര ആവ അമിത്യത്ര അമിപൂർവ ആവം ആവ വസ്യത്യത്ര കിം ഭവതി നിത്യംഗിത സകാർ ലോപേ അതോ ദീർഘോ ഇനി ആവാവ ആവതാവതാം ആവൻ ആവഹ ആവതം ആവത ആവം ആവാവ ആവാമ ലുങ്ങി അല്ല ഇനി വിധലിംഗി അവ തീത്യത്ര ശപി അവ തീത്യത്ര യാസു പരസ്യദേശ ദാത്തോ ോപോർവലിോപേത് അവ തസ്യത്ര തസ്തുസ്തമിവാം താന്തം തമഹ ഇതി താമാദേശേ കൃതേ അവ താമിത്യത്ര യാസ അതോ ഏയ ഗുണേ അവേയ താമിത്യത്ര ലോപോ വ്യോർവലി യകാര ലോപേ അവേതാം അവേത അവേതാം അവ ജി ുണേയുർജുസ്വീകൃതേ അവേയു അവേയു അത്ര ലോപോ അത്ര വിധിലിംഗി ശപ്പുകരണേന അകാര അന്ത അംഗത്വ വ്യാസകൃത്യസ്യ ഈ ആദേശോ ഭവതി തേന ഗുണേന ഏതി രൂപം സിദ്ധ്യതി. അതഃ അവേത അവേതാം അവേഹു അവേഹി അവേതം അവേത അവേയം അവേയം. ആശീർലിംഗി അവധാതുഃ ലിംഗി തസ്യ തിപികൃതേ കിദാശിഷി ലിംഗാശിഷി ഇതി സൂത്രദ്വയേന അത്ര യാസുഡാഗമേ കൃതേ അനന്തരം കിത്വാ ആർദ്ധധാതുവത്വാച്ച അപ്ര കർത്തരി ശബ്ദ പ്രവർത്തനം ഭവതി. അതഃ അത് യാസ് തി ദസികാർലോപേ കൃതേ കിം ഭവതി. അപ്പയാസ്തുയുഗാദ്വരന്തേന സകാർലോപേ രൂപം കഥം ഭവതി. അവ്യാത് അവ്യാത് യാസ് ഇത്യത്ര ശ്രൂയതേ സകാരരഹിതം കിന്തു വിധിലിംഗി യാസ് ഇത്യസ്യ ശ്രവണം ന ഭവതി തസ്മാത് യാസ് ഇത്യസ്യ സ്ഥാനേ ഈ ആദേശ കൃതേ യാസ് ഇത്യസ്യ ശ്രവണം ന ഭവതി. അതഃ അവിടെ അവേത് അവേതാം എന്നി ഭവതി. അത്ര സർവത്ര ഈ ആദേശ കിന്തു ആശീർലിംഗി യാസ് ഇത്യസ്യ സ്ഥാനേ ഈ ആദേശോ ന ഭവതി. അത്ര ആർദ്ധധാതുകത്വാത് കർത്തരിശബ് ന ഭവതി. അതഃ അവ യാസ് ഇത്യസ്യ ശ്രവണം ഭവതി അവ്യാത് ഏവം അവ യാസ് തസ് ഇത്യസ്യ സ്ഥാനേ അവ്യാസ്ഥാം സർവത്ര ആവയാസ് ഇതി സ്ഥിതേ ആവയാസ് യാസ് പരസ്മദേഷു ദാത്വം ഇച്ച അവയാസ് ജി ഇത്യത്ര അവ്യാസുഹു അവ്യാദ് അവ്യാസ്ഥാം അവയാസ് സി ഇതി സ്വീകാര ലോകേ സൂത്രേണ ലോപഃ സിദ്ധ്യതി സ്കോസമിവാദ്യരന്തേ ചൈതന്യേന ആദ്യ സകാരസ്യ ലോപേ യാസ് ഇത്യസ്യ സകാരസ്യ ലോപേ സിപ്പഹ സ ഇത്യസ്യ ഋത്വേ വിസർഗേ ച അവ്യാഹ മധ്യവിഷദ്വനെ അവ്യാസ് അനന്തരം ഭവതി അവ്യാസ്തം ബഹുവനെ അവ്യാസ് ത ഉത്തമക്ഷേകവനെ അവ്യാസ് മിപ്പ് ഇത്യത്ര അമി കൃതേ അവ്യാസ് അം അവ്യാസ് വസ് അവ്യാസ് മസ് ഉഭയത്രാവി നിത്യംഗതീതി സകാര ലോപേ കൃതേ അഭ്യാസ്വ അഭ്യാസ് മാ ഇതി ഭവതി. അതഹ ആശയലിംഗി രൂപം ഭവതി അവ്യാദ് അവ്യാസ്ഥാം അവ്യാസഹു അവ്യാഹ അവ്യാസ്ഥം അവ്യാസ്ഥ അവ്യാസം അവ്യാസ്വ്യാസം. പഴയതറിയാമെങ്കിൽ വളരെ എളുപ്പം. ലുങ്ങി അവ് ലുങ് ഇത്യത്ര ലുങ് ഇത്യസ്യ സ്ഥാനേ തിപ്പിക്കൃത്തെ അവ് തീ ഇത്യത്ര ഇത് സ്ഥിതികാര ലോപേ അവ് തീ ഇത്യത്ര കിംഭവതി ചുള്ളിലിംഗി ചുളയെ സിച്ചി സിച്ച ആർദ്രധാതുകത്വാദ് ആർദ്രധാതു സീട്ടി പോലാതെ ഹിറ്റിയടിക്കൃത്തെ അവി സു ഇത്യത്ര തു ഇത്യസ്യ അപൃക്തത്വാദ് അസ്തിസിച്ചു അപ്രത്യേകിത്തനേന തുത്യസീഡാകമേ കൃതെ ആവീസ് ഈത്യത്ര ഇട ഈട്ടീതി സിച്ചു ലോപേ ആവി ഈത്യത്ര സ്ഥിലോപ ഏകാദശ സിദ്ധോ വാച്യ വാർത്തിക സഹൃദേന അഗസവർണേ ദീർഘ ഇത്യനേന സൂത്രേണ ദീർഘേ കൃതെ അവീതിത്ര ആടജാതീന മാടി ആടശവൃതു ആവീത് ആവീതി ഭവതി എവം അവി അവ് തത്ര താം സിച്ച് ആർദാതുകം ആർദാസിട്ട് വലാതെ ആവീസ് താം സകാരസ്യ ഷത്വി ആവീഷ് താം ഷ്ടുത്വി ആടജാതി ആടശവൃതു ആവിഷ്ഠാം ആവീതാവിഷ്ഠാം ആ വ് എട്ട് സിച്ച് ആവീസ് ജീത്യസ്യ സ്ഥാനത്തേക്ക് ഭവതി സിജ് അഭ്യസ്ത വിധിഭ്യസ്ത ഇത്യനേന ജുസ് ആദേശി ഉസി കൃതേ ആടജാതീനാം ആടശവൃതു ആവീസ് ഉസ് സകാരശിഷത്വേ ആവീഷുസ് സകാരത്തിരുത്തി വിസർഗേ ആവിഷു ആവീദാവിഷ്ഠാം അവിഷു ആവ് സിപ് ഇത്യത്രാവി സിച്ചി കീർത്തെ ഇടാകമേ ആവ് യുസ് സി ഇത്യത്ര ഇതസ്സിതികാര ലോപേ ആവീസ് ഈഡ് അസ്തിസൃജോ അവർക്ക് ഇത് ഈടികൃത ആവീസ് ഈസ് അന്തിമസകാര സിപ്പൈത്തീസ് അന്തിമസകാര ആവ് ഈസ് ഈസി ഇട ഈട്ടി സിജുലോപ ഏകാദേശ് സിദ്ധോ വാച്യ അവസവണ ദീർഘ ആവീസ് നുങ്ങളം ചുടാത്ത ആടജാതീനാം ആടശവൃതി ആവീസ് അന്തിമസകാരസ്യ പ്രഥമ ഏകവചനവദേവ അത്രാവി സിജഭ്യസ്ത വിധിഭ്യസ്ത ഇതി ഈടി ഇടയീട്ടി സിച്ചിലോപൈ അന്തിമ സകാരസ്യ ഋത്വ വിസർഗേ ച ആവീഹി. ആവീത് അത്ര ആവീഹി കിമത്ര പ്രശ്ന കുത്ര മധ്യപുരുഷ ദിവനേവി ആവി അനന്തരം ഭവതി സ തം സകാരത്തിൽ ഷത്വേഷത്വേ ആവിഷ്ടം മധ്യവർഷഭുവനെ ആവി സ ത അത്രാവി ഷത്വേഷ്ടുത്വ ആവിഷ്ഠ ആവി സ അനന്തരം നിപ്പിത്യസ്യ സ്ഥാനത്തെ അംഗീകൃതേ ഷത്വേ കേന സൂത്രേണ ഷത്വം ഭവതി ആദേശപ്രതി ആവിഷ്ടം ആവി സ വസ് സകാലത്തെ ഷത്വേ ആവിഷ് വസ് ഇത്യത്ര നിത്യങ്കിന്റെ സകാലോപേ ആവിശ്വ ആവിഷ്മതി ലിങ് അവ് എട്ട് സ്യ തി അവ ഇട്ട് സ്യാത്തി ആവ് ഈഹ്യ സകാരശേഷത്വേ ആവിഷ്യത്ര ഇതസ്യകാലോപേ ആവിഷ്യത് ആടജാതി നാടശവൃത്തു ആവിഷ്യത് അത് സർവത്ര ആവിഷ്യ ഇതി ഭവതി ആവിഷ്യ പ്രഥമവിഷദ്വേദനെ ആവിഷ്യതാം ആവിഷ്യതാം ആവിഷ്യജീത്യത്ര ജോന്ത ഇതസ്യകാലോപ സമീപാന്തലോപ അതുഗുണേ ആവിഷ്യൻ ആവിഷ്യസിത്യത്ര ഇതസ്യകാലോപേ സകാരത്തിൽ വിസർഗേ ആവിഷ്യ ആവിഷ്യതം ആവിഷ്യ ത ആവിശ്യ അമിത്യത്ര അമിപൂർവ ആവശ്യം ആവിശ്യാവസ് ആവിശ്യമസ് ഇത്യത്ര നിത്യംഗിത സകാർലോക അതോ ദീർഘോ എനി ആവിശ്യാവ ആവശ്യം ഏവം ഏവമേവ അന്യേ ഉദ്ധാതവഹ അപി ഭവന്തി പ്രക്രിയ ഏവമേവ ചിക്കൻ വരുന്നത്